ഒരു മായാശക്തി ഈ ലോകത്തെ സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ അത് നാസ്തികന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. ഈശ്വരന് മാത്രമല്ല, ഈശ്വരൻ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മായാശക്തിയും അവരംഗീകരിക്കും. അവര് പ്രപഞ്ചത്തിൽ ശക്തികളെ സ്വീകരിക്കുന്നുണ്ട്. അത് ഈ പ്രപഞ്ചത്തിനകത്തുള്ള ശക്തിയാണ്, പ്രപഞ്ചത്തിന് പുറത്തുള്ള ഈശ്വരന്റെ ശക്തിയല്ല. ആസ്തികന്മാര് ഈശ്വരനെ സ്വീകരിക്കുന്ന പ്രപഞ്ചത്തിന് പുറത്താണ് ഈശ്വരൻ. എന്നിട്ട് ഈശ്വരൻ തന്റെ ശക്തി ഉപയോഗിച്ച് സൃഷ്ടിക്കുകയാണ്. ഈശ്വരനെയും ഈശ്വരശക്തിയായ മായയും അംഗീകരിക്കത്തില്ല. എന്നാൽ ശക്തിയെ കുറിച്ച് പറയുന്ന അവിടെ പറയുന്ന വിഭജനങ്ങൾ അതൊന്നും നാസ്തികന്മാരംഗീകരിക്കില്ല. അപ്പൊ ഇത് ആസ്തികമാണ്. ഈശ്വരനെ അംഗീകരിക്കുന്നതുകൊണ്ടും ഈശ്വരൻ തന്റെ ശക്തി ഉപയോഗിച്ച് സൃഷ്ടിച്ചതെന്ന് പറയുന്നതുകൊണ്ടും ഇത് ആസ്തികമാണ്. ഇവിടെ ശക്തിയുടെ ഭേദം പറയുന്നു, ശക്തിസ്തു ദ്വിവിധ ഏയ തൈജസി താമസീതി ച സഹവാസോ അനയോറും നാസ്തി തേജസ് തിമിരിയോരിവ. തൈജസി താമസീതി ച ശക്തി ദ്വിവിധ ഏയ. അനയോഹ സഹവാസോ നാസ്തി തേജ തിമിരയോരിവ. തേജസ്സും തിമിരവും, തേജസ് വെളിച്ചം തിമിരയും, ഇതുപോലെ അനയോഹോ ഈ രണ്ട് ശക്തികൾക്ക് സഹവാസ സഹവസിക്കുക എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കുക. നാസ്തി ഇല്ല. അപ്പൊ മായാശക്തി തന്നെ രണ്ടു തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഏയ്യോ തൈജസീം താമസി താമസി ശക്തിയായതുകൊണ്ടാണ് താമസി എന്ന സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചത്. തമസ് സ്വഭാവം ഉണ്ടെന്ന് അർത്ഥം. ഇരുട്ടിന്റെ സ്വഭാവമുണ്ട്. ഇരുട്ടെന്ന് പറഞ്ഞ അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശിക്കുന്നു ഒന്നും അറിയാതിരിക്കുക. അറിവില്ലായ്മയുടെ സ്വഭാവമാണ്. തൈജസി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം എന്ന് പറഞ്ഞു. വിപരീതം എന്ന് പറയുമ്പോൾ അത് അറിവിന്റെ സ്വഭാവം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് തേജസ് തിമിരയോരിക. തിമിരം എന്ന് പറഞ്ഞ ഇരുട്ട് തന്നെ, തേജസ് എന്ന് പറഞ്ഞ വിളിച്ചു. ഇതുപോലെ ശക്തിക്ക് രണ്ട് പിരിവുണ്ട്. അത് രണ്ട് ശക്തികളാണ്. അത് ഇരുളും വെളിച്ചവും പോലെ എന്ന് പറയുന്നത് എങ്ങനെ ഇരുളും വെളിച്ചവും പോലെ? അതിന് പറഞ്ഞു സഹവാസം, സഹവസിക്കുക, ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞു നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ദേശത്തിൽ ഒരു കാലത്തിൽ ഒരുമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സഹവസിക്കുക എന്ന് പറയുന്നത്, ഒരുമിച്ചിരിക്കുക. ഒരു കാലത്ത് ഒരു ദേശത്ത് ഇരിക്കാത്തതാണ് എന്നാണ്. ഒരു ദേശത്തിരിക്കാം, പക്ഷെ അത് ഒരു കാലത്തിരിക്കും. കാരണം ഇവിടെ ശക്തി ഈശ്വരന്റെയാണ്. അപ്പൊ ഈശ്വരനിൽ തന്നെ ഇരിക്കും. ഏത് ശക്തിയായാലും, രണ്ട് ശക്തിയായാലും കൂടുതലായാലും ശരി. ശക്തിയെ പലതരത്തിൽ പറയും. അറിവിന് ശക്തി, അനന്തമുണ്ട്, വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ വേറെ തരത്തിൽ പറയും. ഒരുമിച്ചിരിക്കാത്ത ശക്തി എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞത് വിരളം വെളിച്ചവും പോലെയെന്നു. അത് ശരിയാണ്. വിരളം വെളിച്ചം എന്ന് പറയുമ്പോൾ ഒരുമിച്ചിരിക്കാത്ത ഇരുളം വെളിച്ചം എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചവും നല്ല ഇരുട്ടുമാണ്. കാരണം ഇപ്പൊ സന്ധ്യാസമയത്ത് ഇരുളം വെളിച്ച് ഒരുമിച്ചിരിക്കും. ഇപ്പൊ ഈ മുറിക്കകത്ത് പുറത്ത് പോലെയല്ല, ഇവിടെ ഇപ്പൊ ഇരുളം വെളിച്ച് ഒരുമിച്ചുണ്ട്. ചെറിയൊരു ഇരുളമുണ്ട്, ചെറിയ വെളിച്ചമുണ്ട്. ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചം കുറയും, ഇരുള് കൂടും. അപ്പൊ ഇരുളം വെളിച്ച് ഒരുമിച്ചിരിക്കും. ഇരുളും വെളിച്ചവും പോലെ ഒരുമിച്ചിരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ അടക്കം നല്ല വിരളും നല്ല വെളിച്ചു നട്ടുച്ചയ്ക്ക് ഇരുട്ട്, അത് സാറിന് സംഭവിക്കാറില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ചിരിക്കില്ല. അപ്പൊ നട്ടുച്ചയ്ക്ക് ഇരുട്ടിരിക്കാത്തതുപോലെ ഈ രണ്ട് ശക്തികൾ, താമസി ശക്തിയും തേജസ്സി ശക്തിയും, രണ്ട് ശക്തികളാണ്. അപ്പോ ഇത് അത്യന്ത ഭിന്നമായ സ്വഭാവമുള്ളതാണ്, അത്യന്ത വിരോധമുള്ളതാണ്. അപ്പൊ ഏതായി രണ്ട് ശക്തികൾ താമസിയും തേജസ്സിയും ഇരുളും വെളിച്ചവുമായിരിക്കും, രണ്ട് ശക്തികൾ ഏതാണ്? ജ്ഞാനവും അജ്ഞാനവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്കിപ്പോ ഈ മേശയുടെ പുറത്തിരിക്കുന്ന എന്താണെന്ന് അറിവുണ്ട്. ഈ മേശയുടെ അടിയിൽ, മേശ വലിപ്പിന്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്ന് എനിക്ക് അറിവുണ്ട്. ഇപ്പോ എനിക്ക് അറിവുണ്ട്, അറിവില്ല എന്നുണ്ട്. ഇപ്പൊ എനിക്ക് അറിവുള്ളടുത്ത് തന്നെ അറിവില്ലായ്മയില്ലേ? ഇങ്ങനെ എന്നല്ല വെറുതെ എന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യമോ പറയും. എന്നിൽ അറിവുമുണ്ട്, അറിവില്ലായ്മ ഉണ്ടെന്നാ പറഞ്ഞു. വിഷയങ്ങൾ വേറെ ആയിരിക്കും. ഞാൻ അറിയുന്ന പുസ്തകത്തെയാണ്. എന്റെ അടിയിൽ ഒരു പാമ്പുണ്ട്, അത് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഈ അറിവും അറിവില്ലായ്മ എവിടെ ഇരിക്കുന്നു? എന്നിലിരിക്കുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് അറിവും അറിവില്ലായ്മയും ഇരിക്കില്ല എന്ന് പറയുന്നതിന് എന്താ ഉദാഹരണം? ഇരുളം വെളിച്ചു ഇരിക്കില്ല എന്ന് പറയുന്നതിന് ഇത് ഈ ശക്തിയെ കുറിച്ചാ പറയുന്നത്. എന്താ ഉദാഹരണം? ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുണ്ട്, ഞാനല്ല. ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്താണ് ഉദാഹരണം? അത് ഈ പറഞ്ഞ ശക്തിക്ക് ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അതെന്തെന്നാ ചോദിച്ചത്? എവിടെ ഇരിക്കുന്നില്ല എന്ന്. അതെവിടെ എന്നാ ചോദിച്ചത്? ഞാൻ പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ അതിന്റെ ഉദാഹരണം ഉണ്ടെന്ന്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇരുളം വെളിച്ചവും പോലെ. ഇരുളം വെളിച്ചത്തിന്റെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത അതുകൊണ്ടല്ലേ അത് ഉദാഹരണമായിട്ട് എടുത്തത്. അതാക്ക അഭിപ്രായ വ്യത്യാസം. അപ്പൊ ഈ ശക്തി ഏതാണ്? നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറയും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മുടെ മുമ്പിലുണ്ടെന്നിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് അർത്ഥം. നമ്മുടെ പുസ്തകത്തെ ആദ്യം പറഞ്ഞില്ലേ, ആസീദ് അഗ്രെ അസത്. അസത് ഒരു ശക്തിയാണ്. ഈ ശക്തി മായാശക്തി തന്നെ അസത്തായിട്ടിരിക്കുന്നു. പിന്നെ പിന്നീട് എന്ത് ചെയ്തു? സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വരൻ. അപ്പൊ ഈ അസത്തായിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ ശക്തി? ഇരുള പോലിരിക്കുന്നു. പറഞ്ഞല്ലോ വാസനാമയമായി ഇരിക്കുന്നു. അവിടെ ആരെങ്കിലും വെച്ചാൽ നമ്മളാരെങ്കിലും, ഈശ്വരന്റെ കാര്യം എടുക്കുക, നമ്മളാരെങ്കിലും എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടോ? എന്തുകൊണ്ട്? നമ്മളവിടെ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്കും മുമ്പ് നമ്മളാരും ഈ രൂപത്തിലില്ലായിരുന്നു. വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് ശരീരം വേണം, മനസ്സ് വേണം. ഇതൊക്കെ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായ കാര്യമാണ്. നമ്മൾ വേണമെങ്കിൽ ആ സമയത്ത് ആത്മാവായിരുന്നു, അല്ലെങ്കിൽ ജീവൻ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിയിരുന്നു എന്നൊക്കെ പറയാം, വിലയിച്ചിരുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ വിലയിച്ചിരുന്നു, സൂക്ഷ്മമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഒന്നും അറിയാത്തവരായിരുന്നു. ഏതുപോലെ ഉറക്കം പോലെ. ഉറക്കത്തിൽ നമ്മൾ എന്തറിഞ്ഞു? സ്വപ്നമല്ല ഉറക്കം. അവിടെ എന്താ സംഭവിച്ചത്? എല്ലാം വിലയിച്ച് ഒന്നും അറിയാതെ. അതാണ് ശരിക്കും താമസീ ശക്തി എന്ന് പറയുന്നത്. ആ ഒരവസ്ഥ സൃഷ്ടിക്കും മുമ്പ്, ഇവിടെ ഉറക്കത്തെ കുറിച്ചല്ല പറയുന്നത്, സൃഷ്ടിക്കും മുമ്പ്. അപ്പൊ സൃഷ്ടി പ്രളയം, സൃഷ്ടി പ്രളയം എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ ആ സൃഷ്ടിക്കും മുമ്പ് ഇതെല്ലാം അങ്ങനെ വിലയിച്ച് നമ്മുടെ ഈ ഉറക്കം പോലെ ഒന്നും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു. സൃഷ്ടി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാകുന്ന ഒരവസ്ഥയായി, അറിയുന്ന അവസ്ഥയായി, തേജസ്സി പ്രകാശമയമായ അവസ്ഥ. മായ മായണ അങ്ങനെ മാറുന്നതല്ല. മായണ നേരത്തെ ഒന്നും അറിയാത്ത ഒരു ശക്തിയായിരുന്നത്. കാരണം അവിടെ ഒരു ശക്തി ഉണ്ടെന്ന് സ്വീകരിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ഈ അറിയുന്ന ശക്തി അനാദി എന്ന് പറയാൻ പറ്റില്ല. മായ അനാദിയാണ്, അഞ്ചുവേദികൾക്കും അനാദിയാണ്. അനാദി എന്ന് പറയുമ്പോൾ അത് പ്രളയകാലത്തും ഉണ്ടായിരിക്കും. സൃഷ്ടിക്കുമ്പോൾ ഈ ഇതെല്ലാം മായ, മായാശക്തിയാണ് എല്ലാം പ്രകടമാകുന്നത്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്നത് ജാഗ്രത പോലെ, അതൊരു വെളിച്ചമാണ്. അവിടെ ത്രിപുടി ഉണ്ടാകും, അറിയുന്നവൻ, അറിയുന്ന വിഷയങ്ങൾ, അറിവ്. ഇതാണ് തേജസ്സി ശക്തി. ത്രിപുടി രൂപത്തിലിരിക്കുന്ന മായാശക്തിയാണെന്ത്? തേജസ്സി ശക്തി. മറിച്ച് തമോ രൂപത്തിലിരിക്കുന്ന മായാശക്തി, അതാണ് അസത്തായിരുന്നത്, വാസനാമയമായിരുന്നത്. ഇത് അത്യന്ത വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഒന്ന് കുറ്റിരുട്ടാണെങ്കിൽ മറ്റൊന്ന് നട്ടുച്ചയാണ്. ആ വ്യത്യാസം സെട്ട് കഴിഞ്ഞാൽ പിന്നെ നട്ടുച്ചയാണ്. സെട്ടിക്ക് മുമ്പാണെങ്കിൽ കുറ്റാ കുറ്റിരുട്ടെന്ന് പറയാം. ഇവിടെ ചിന്തിക്കേണ്ടത് രണ്ടും കൂടി, ആ സൃഷ്ടിക്കുമ്പോഴുള്ള ഇരുട്ടും സൃഷ്ടി എന്ന് പറയുന്ന ഈ വെളിച്ചവും, ഈ രണ്ട് ശക്തികളും കൂടെ ഒരിടത്ത് ഒരു സമയത്തിരിക്കും. ഇന്ന് കഴിഞ്ഞാൽ അസത്വം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അസൃജ സൃഷ്ടിച്ചു, അഖിലൻ ജഗത്ത് എന്നും പറയാൻ പറ്റില്ല. അപ്പോ തേജസ്സി താമസി ശക്തിയായിട്ട് ഇരുന്നത് ഒരേ മായ തന്നെ, പക്ഷേ രണ്ടവസ്ഥ. അത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഈ പ്രളയം എന്ന് പറയുന്ന അവസ്ഥയാണ് എന്ത്? ആ അവസ്ഥയിൽ മായാശക്തി താമസിയായിരുന്നു. സൃഷ്ടിയിൽ എങ്ങനെയിരിക്കുന്നു? അത് വെളിച്ചമായിരിക്കും, തേജസ്വി ശക്തി. ഇതാണ് അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം. കാരണം അതിന് മുമ്പ് വരുന്ന ഈ മൂന്ന് പദ്യങ്ങൾ പറയുന്ന മുഴുവൻ ഈ രണ്ടവസ്ഥയെക്കുറിച്ചാണ്, ഒരു താമസമായ അവസ്ഥയെക്കുറിച്ചും തേജസ്സമായ അവസ്ഥയെക്കുറിച്ചും ആണ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേറെ ഉദാഹരണങ്ങൾ പറയാം, പക്ഷെ അവിടെ നിന്ന് ഇത്രയും വ്യക്തമായിട്ട് വെളിച്ചം ലേശമില്ലാത്ത ഒരു ഇരുട്ടും ആ ഇരുട്ടിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയ ഒരു വെളിച്ചം അത് കിട്ടാൻ പ്രയാസം. ഈ സൃഷ്ടി എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്, അപ്പോഴാണ് നമ്മൾ എല്ലാം ഇതെല്ലാം അറിയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന് നേരെ വിപരീതമായിരിക്കുന്ന ഒരു ഇരുട്ടെന്ന് പറയുന്നത് നമ്മളിതൊന്നും അറിയാതെയും ചിന്തിക്കാതെയും കിടന്ന ആ അവസ്ഥയാണ്. അവിടെ ഇതുമില്ല, ഇവിടെ അതുമില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് അസത്വം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂ. ഇവിടെ ഇപ്പൊ വാസനമയമല്ല, ഇവിടെ എല്ലാം ഉണ്ടെന്നിരിക്കുകയാണ്. ഇനി ആ മുമ്പ് അഗ്രേ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയാൻ പറ്റും ഇല്ല. ഈ രണ്ടവസ്ഥകളും അത്യന്ത വിരുദ്ധമാണെന്ന്, ഇത് രണ്ടും മായയുടെ തന്നെ രണ്ടവസ്ഥകളാണെന്ന് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മായാശക്തിയെ രണ്ടായി, പ്രളയരൂപത്തിലിരിക്കുന്ന മായാശക്തിയും സൃഷ്ടിരൂപത്തിലിരിക്കുന്ന മായാശക്തിയും ഒരിക്കലും ഒരുമിച്ചിരിക്കാത്തതുമായ രണ്ട് ശക്തിയായിട്ട് പറയുന്നു. അതാണ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഒരു വ്യക്തി ഇരുള് മാത്രം ഇരിക്കുക അല്ലെങ്കിൽ വെളിച്ചം മാത്രം ഇരിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു അവസ്ഥ പറയാൻ പറ്റും? ആ സുഷുപ്തി നോക്കുകയാണെങ്കിൽ പറയാം, ഗാഢ നിദ്ര, അതൊരു ഉദാഹരണമായിട്ട് എടുത്തു പറയാം. അവിടെ അസത്തായിരിക്കുന്നു എന്ന് പറയാം, മായാശക്തി താമസിയായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ബോധമില്ലാതിരിക്കുന്നു എന്ന് പറയും. അത് ഈ സൃഷ്ടിയും പ്രളയവും എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഉണർന്നു വരുമ്പോൾ എന്തായി എല്ലാം എന്ന് പറയാം. അങ്ങനെ പറയാം, മായാശക്തിയാണെന്നോ. പിന്നെ ഇവിടെ നമ്മൾ ഈ ഉണർന്നിരിക്കുമ്പോൾ തേജസ്വി ശക്തിയും താമസി ശക്തിയും ഈ ഒരു അവസ്ഥയെടുത്ത് ചിന്തിച്ചു, ജാഗ്രത അവസ്ഥ. അവിടെ ഈ തേജസ്സിയും താമസിയും ഉണ്ടാ? താമസിയില്ലേ? ഇവിടെ അറിവും അറിവില്ലായ്മയുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഒരിക്കലും ഒരുമിച്ചിരിക്കാത്ത രണ്ട് ശക്തികളെ കുറിച്ചാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പലതിനെയും അറിയുന്നു, പലതിനെയും അറിയാതിരിക്കും അല്ലേ. ഒരിക്കലും ചേർന്നിരിക്കാത്ത ഇരുളും വെളിച്ചം കൂടെ ഉണ്ടോ? ഉണ്ടോ? ജാഗ്രത അവസ്ഥയിൽ പരസ്പരം ഒട്ടും ചേരാത്ത ഇരുളും വെളിച്ചം കൂടെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? ആ, ഞാനും അജ്ഞാനും അങ്ങനെ ഒരുമിച്ചിരിക്കും. അതിനാണ് ആദ്യം ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഞാനിപ്പോ ഈ ഒരു കാര്യത്തെ അറിയുന്നു, ആ സമയം എനിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടോ? ഉണ്ടോ? ഇപ്പൊ എനിക്കിതിനെ കുറിച്ച് അറിവുണ്ട്, എന്റെ മുമ്പ് ഇരിക്കുന്ന ഏതൊക്കെ അറിവുണ്ട്, ബാക്കി ഈ ലോകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുതന്നെ വേറെ വിഷയത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് അറിയുന്നതിനെ അറിയാതിരിക്കാൻ പറ്റും. ലോകത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിനൊക്കെ ഞാൻ അറിയുന്നുണ്ടെന്നോ ചോദിച്ചത്? ഈ സമയം ഒരു സമയം എന്നുവെച്ചാൽ ഞാൻ സർവജ്ഞനാണോ എന്നാ ചോദിച്ചത്. എനിക്ക് സർവവും അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമെന്നാണ്. അപ്പോ അറിവില്ലായ്മ എന്തെങ്കിലും ഉണ്ട്? ഇനി ഒരു വിഷയത്തെ കുറിച്ച് തന്നെ അറിയുന്നില്ല. ഈ പുസ്തകം എടുക്കുക, ഈ പുസ്തകം എടുക്കുമ്പോ ഞാനിതിനെ പുസ്തകം എന്നറിയുന്നു. ഇതെന്ന് ഉണ്ടായി, ഇത് ആരുണ്ടാക്കി തുടങ്ങി, ഇതിനെ സംബന്ധിച്ച് നൂറുകണക്കിന് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഉണ്ടാവും. നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഒരു കുട്ടി എന്നോട് ചോദിക്കാം, ഈ പുസ്തകം ഇതെങ്ങനെ ഉണ്ടായി, ഇതാരുണ്ടാക്കി, പേപ്പർ എങ്ങനെ ഉണ്ടാക്കി, മഷീൻ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ പ്രിന്റ് ചെയ്തു, ഇതിലെഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്. ഇത് 100 ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുസ്തകത്തെ കുറിച്ച് ഉത്തരം പറയാൻ കഴിയും. എന്നാ പുസ്തകത്തെ ഞാൻ അറിയുന്നു? അറിയോ? മുഴുവനായിട്ടല്ല, ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള 100 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരവില്ല. ഉണ്ടോ? അപ്പോ ഇത് അറിയുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് അറിവില്ലായ്മയും സൂക്ഷിക്കുകയാണ്. എന്നെ അറിവും അറിവില്ലായ്മയും ഒരുമിച്ചേരിക്കും. ആണോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ബ്രഹ്മത്തെ അറിയും. ഇപ്പൊ എന്റെ അജ്ഞാനം പോയി, അറിവില്ലായ്മ പോയി, അപ്പൊ അറിവ് മാത്രമേ ഉള്ളൂ, അങ്ങനെ പറയാമോ? അങ്ങനെ പറയാൻ പറ്റുമോ? എന്ത്? അങ്ങനെ അറിഞ്ഞല്ലോ, പിന്നെ തോന്നിയാലോ? ആ, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞ വരെ എന്തെല്ലാം അറിയാൻ കിടക്കും. ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞു, ഈ ലോകത്ത് പിന്നെ എന്തെല്ലാം അറിയാൻ കിടക്കും. ബ്രഹ്മത്തെ അറിഞ്ഞാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി സുവോളജി എല്ലാം അറിയും. പിന്നെ അതിന്റെയൊക്കെ അറിവില്ലായ്മയില്ല. പണ്ടൊരുപാട് ബ്രഹ്മജ്ഞാനികളോട് ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഇന്നത്തെ സയൻസ് എല്ലാം അറിയാമായിരുന്നു. ഇനി വരാൻ പോകുന്ന സയൻസ് ഒക്കെ അവർക്ക് അറിയാമായിരുന്നു, അവരെവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിരുന്നു. മാത്രമല്ല അവരുടെ അറിവില്ലായ്മ ഒരുപാട് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലോകകാര്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് അറിവില്ലായ്മയാണ്. ശങ്കരാചാര്യ പോലുള്ളവർക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ച അബദ്ധങ്ങൾ, അറിവില്ലായ്മ. ബ്രഹ്മത്തെ അറിയാമായിരുന്നു, പക്ഷെ ലോകകാര്യങ്ങളിൽ ഒരുപാട് അറിവില്ലായ്മ. ഉം ഇല്ല, അറിഞ്ഞാ പിന്നെ അറിവില്ലായ്മയില്ല. ബ്രഹ്മത്തിന്റെ കാര്യം ഓക്കെ ആയി, ബാക്കിയുള്ള കാര്യം ചോദിക്കുന്നു. എല്ലാം അറിയോ? അറിഞ്ഞു അറിയുന്നില്ല എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? അറിവില്ലായ്മ ഉണ്ടെന്നാണ്. അറിവില്ല എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഉണ്ട് എന്നാ. നിക്ഷേപശക്തിയാകുന്ന ശക്തി എന്താണെന്ന് നോക്കാം. അപ്പോ നിക്ഷേപശക്തിയാകുന്ന ശക്തിയെ കുറിച്ച് പറയുന്ന എന്താണ്? ഇപ്പോ സാധാരണ പറഞ്ഞു വരുന്നു, രജ്ജു ഒരു സർപ്പത്തെ കാണും, രജ്ജുവെ ഒരാൾ സർപ്പവും ധരിക്കും, അവിടെ പറയുന്നത് ആവരണശക്തി രജ്ജുവിനെ ആവരണം ചെയ്യും, എന്നിട്ട് വിക്ഷേപശക്തി ഉണ്ടെന്ന് തോന്നുന്നു, സർപ്പം കാണും. ഇപ്പൊ രണ്ടു ഒരിടത്തല്ലേ ഇരിക്കുന്നു, ഒരു കാലത്തല്ലേ ഇരിക്കുന്നു. ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ പറയുന്നു ഒരു കാലത്ത് ഒരിടത്ത് ഇരിക്കാൻ പാടില്ലെന്നാ. പിന്നെ ഒരു കാലത്ത് ഒരിടത്ത് ഇരിക്കണമെങ്കിൽ ഓക്കെ, മറയ്ക്കുന്നു പിന്നെ പലതായി കാണിക്കുന്നു. മറയ്ക്കുന്നതിന് ആവരണ ശക്തിയെന്നും പലതായി കാണിക്കുന്നതിന് എന്ത് പറയും? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയും, ഇപ്പൊ ഒരു ശക്തിയുണ്ട്, അത് ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നു പറയും. ആ ആവരണ ശക്തി ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രഹ്മത്തെ അറിയുന്നില്ല. വിക്ഷേപശക്തി ഇതൊക്കെ ഉണ്ടായി കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ലോകത്തെ അറിയുന്നു. അപ്പോ ഈ ആവരണശക്തി ബ്രഹ്മത്തെ മറച്ചിരിക്കുന്ന ഇപ്പോ എപ്പോഴാ? വിക്ഷേപശക്തി ഇതിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ആവരണശക്തി മറച്ചു വച്ചിരിക്കുകയാണ് ബ്രഹ്മത്തെ. വിക്ഷേപശക്തിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പൊ നോക്കുക, ഇപ്പോ നിങ്ങൾക്ക് നിങ്ങൾ ബ്രഹ്മത്തെ അറിയുന്നുണ്ടോ? ഇപ്പം ആവരണശക്തി അതിനെ മറച്ചിട്ടല്ലേ. നിങ്ങൾ ലോകത്തെ അറിയുന്നുണ്ടോ? എന്തുകൊണ്ട്? വിക്ഷേപശക്തി എന്നെ കാണിക്കുന്നുണ്ടാണ്. ഇപ്പൊ തന്നെ എന്തുണ്ട്? ആവരണശക്തിയുണ്ട്, വിക്ഷേപശക്തിയുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് ശരിയാവും. സഹവാസോ അനയോറും നാസ്തി, ഒരുമിച്ചിരിക്കാൻ പാടില്ല. ഇവിടെ വിക്ഷേപശക്തിയും ആവരണശക്തിയും ഒരുമിച്ചിരിക്കുന്നു. അത് ഏതുപോലെ ഇരിക്കണം? നിങ്ങൾ സുഷുപ്തിയിലാണെങ്കിൽ, ഗാഠനിദ്രയിലാണെങ്കിൽ അവിടെ ജാഗ്രത ഇല്ല. നിങ്ങൾ ജാഗ്രത്തിലാണെങ്കിൽ അവിടെ സുഷുപ്തി ഇല്ല. ഇതുപോലെ ഇരിക്കണം. എന്നുവെച്ചാൽ ഒരു വസ്തുവിൽ ഒരേ സമയത്ത് രണ്ടും ഇരിക്കണം. അങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നോ? അപ്പൊ ആവരണശക്തി ഇതൊക്കെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെയാണ് വരുന്ന ആവരണശക്തി. എപ്പൊ മറയ്ക്കുന്നു? നേരത്തെ മറിച്ചപ്പോ മറയ്ക്കുന്നില്ലെന്ന് പറയാൻ പറ്റും. ഇപ്പൊ മറയില്ല എന്ന് പറഞ്ഞാൽ താൻ എന്ത് ചെയ്യും? ഇപ്പൊ എനിക്ക് ആവരണശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഞാൻ പറയണേ എനിക്കിപ്പോ ആവരണശക്തി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇല്ല. ആവരണശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ ഇല്ല എന്നാണ്. എന്നാ നിക്ഷേപശക്തി ഉണ്ട്. അപ്പോ ഈ ലോകത്തെ ഞാൻ അറിയുന്നു. ബ്രഹ്മത്തെ കുറിച്ച് അറിവില്ലായ്മ ഇല്ലെന്ന് പറഞ്ഞു, ബ്രഹ്മത്തെ അറിയുന്നു, ലോകത്തെ അറിയുന്നു. ബ്രഹ്മത്തെ അറിയുന്നുണ്ട്, ലോകത്തെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഒരു ചോദ്യം വരും, ശരി ലോകത്തെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, ലോകത്തെ മുഴുവനായിട്ട് അറിയുന്നുണ്ടോ, മൊത്തം അറിയുന്നുണ്ടോ? ലോകത്തെ മൊത്തം അറിയണമെങ്കിൽ എന്ത് വേണം? ഭൂതം അറിയണം, വർത്തമാനം അറിയണം, ഭാവി അറിയണം, സ്ഥൂലത്തെ അറിയണം, സൂക്ഷ്മത്തെ അറിയണം, ഇങ്ങനെ എല്ലാം അറിയുന്നുണ്ടോ? ഇപ്പൊ വീണ്ടും ഇവിടേക്ക് ആവരണം ഉണ്ടല്ലോ, വീണ്ടും ആവരണമുണ്ട്. മനുഷ്യ സാധ്യമായ കാര്യമില്ല എല്ലാം അറിയാന്ന് പറഞ്ഞു. ബ്രഹ്മത്തെ അറിഞ്ഞാലും സാധിക്കില്ല. അങ്ങനെയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്ത് സുഖമായിരുന്നു? അങ്ങനെയാണെങ്കിൽ ബ്രഹ്മജ്ഞാനികളെല്ലാം എന്ത് ചെയ്തനെ ഭാവിയെ മുഴുവൻ അറിഞ്ഞാണ്. ഭാവിയെ മുഴുവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്തനെ അവർ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിപ്പോ എഴുതി വെച്ചനെ. 2021-22 കൊറോണ കാലമാണ്, എല്ലാവരും സൂക്ഷിക്കണം എന്ന് എഴുതി വെച്ചാൽ മതിയല്ലോ. ഇത്രയൊക്കെ എഴുതാമെങ്കിൽ എഴുതിക്കൂടി? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, എന്താണ്? കലികാല വർണ്ണന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കലികാല വർണ്ണന എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ കറക്റ്റാണ്. അതെങ്ങനെയൊക്കെ കറക്റ്റായത്? ഈ കലികാല വർണ്ണന എഴുതി വെച്ചൊക്കെ കറക്റ്റായി. എങ്ങനെയാ കറക്റ്റായത് അറിയാം? ഇതുവരെ അറിയില്ലേ ഇത്രയും വളർന്നിട്ടും തടി പോലെ? കലികാലത്തിൽ തന്നെ എഴുതിയത്, കലികാലത്തിൽ എഴുതിയോണ്ടത് കറക്റ്റായത്. കലികാലത്തിലാണ് കലികാല വർണ്ണം. ഈ ഭാഗവതം പോലെയുള്ള പൊട്ട പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കലികാല വർണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് സ്വാമിയാർ ഇതൊക്കെ പെടുന്ന ഒത്തിരി കാശുണ്ടാക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കും. ഇതെല്ലാം ഈ കലികാലത്ത് എഴുതി തന്നെ, എല്ലാം കലികാലത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനോട് വളരെ ദീർഘദർശികളായ ആൾക്കാർ നേരത്തെ എല്ലാം കണ്ടിട്ട് എഴുതി, അത് അവരുടെ ചുറ്റുപാട് നടന്ന കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. ഇത് മനുഷ്യനെ വായിക്കാനും ചിന്തിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങിയപ്പോഴേ അവർ കലികാലമൊക്കെ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ഇതിനൊന്നും കഴിവില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. രാമായണത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം കണ്ടെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കവിയുടെ ഭാവന എന്തോന്ന്? ഭാവനയിൽ എഴുതുന്നത് എന്താണോ അതിന് കാണണമെന്നൊന്നുമില്ല, ഭാവനയാണ്. ഭാവനയ്ക്ക് എന്തെങ്കിലും ഒന്ന് വേണം. വീണ പൂവ് എന്നേ, പൂവ് കണ്ടിട്ട് തന്നെ എഴുതിയത്, പക്ഷെ ബാക്കി എഴുതിയൊക്കെ കണ്ടാണോ എഴുതിയത്? ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ രാജ്ഞികണക്കയേനി ശ്രീഭൂവില സ്ഥിരം അസംശയം ഇന്ന് നിന്റെ ആ ഭൂമി. ഇങ്ങനെ ബാക്കി പോകുന്നൊക്കെ പുഷ്പം കണ്ടിട്ട്, പുഷ്പം കണ്ടിട്ട് തന്നെ എഴുതിയത്, ബാക്കിയെല്ലാം എന്താണ്? എല്ലാം ഭാവനയാണ്. ഇതുപോലെയാണ് ഇപ്പൊ കവിയെ സംബന്ധിച്ച് ഒരു ചെറിയ പൂ മതി, അതും പാടിയ പൂ മതി. പിന്നെ കവി സൃഷ്ടിക്കുന്ന ഒരു കവിയുടെ പ്രപഞ്ചമാണ് ഭാവന. ഭാവനയും വിജ്ഞാനവും എല്ലാം വീണുഭൂവിൽ ഒരുപാട് തർക്കശാസ്ത്രമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആശാൻ പഠിച്ചിരുന്ന തർക്കശാസ്ത്രവും ഒരുപാട് ദർശനവും ഒക്കെ അതിനകത്തുണ്ട്. ചെറിയൊരു സാധനം എന്താ അത്? അപ്പൊ അതെല്ലാം എന്ത് വരുന്നു? ഭാവനയും വിജ്ഞാനവും എല്ലാം കൂടെ ചേർന്നിങ്ങി വരികയാണ്. അതാണ് അതിനെ ദാർശനിക കൃതി എന്ന് പറയുന്നത്. അദ്വൈതമുണ്ട് അതിനകത്ത്, തർക്കമുണ്ട്, ആശാൻ പഠിച്ച എല്ലാം ഉണ്ട് അതിനകത്ത്, ഭാവനയുണ്ട്. പിന്നെ സാഹിത്യ ഭംഗി ആ ശേഷി, ഇതിന്റെയൊക്കെ കുറെ ഭാഗങ്ങളാണ് രാമായണത്തിലും മഹാഭാരതത്തിലും കാണുന്നത്. അതൊക്കെ എന്താണ്? കഥയാണ്. അതിലൊരു സത്യമുണ്ടെന്നാണ്. ഇപ്പോ താഴെ വാടി വീണു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആശാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഭാവന. അതുപോലെ തന്നെയാണ് എന്താണ് രാമായണത്തിൽ പറയുന്നു, അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പിന്നെ അവിടെ ഒരു നദിയുണ്ട്, അവിടെ ഒരു രാജ്യമുണ്ട്, രാജാവ് ഭരിച്ചിരുന്നു. ഇതിലൊക്കെ കുറെ സത്യമുണ്ട്. അങ്ങനെ വന്നു വന്നു വന്നു പിന്നെ സംസ്കൃതം സംസാരിക്കുന്ന കുരങ്ങന്മാരെന്നൊക്കെ പറയുമ്പോൾ ഭാവനയാണ്. കുരങ്ങനാണ് പക്ഷെ സംസാരിക്കുന്നത് എന്തിനേ സംസാരിക്കും? സംസ്കൃതത്തിൽ വ്യാകരണമൊക്കെ പഠിച്ചിരിക്കുന്നു. പിന്നെ ഹിമാലയത്തിൽ പോയി ഒരു പർവ്വതം പൊക്കിയെടുത്ത് തലയുവെച്ചും കൊണ്ട് എവിടേക്ക് പറന്നു? അങ്ങ് ശ്രീലങ്കയിലേക്ക് പോയി. ഇതൊക്കെ ഭാവന. അത് കുറച്ച് നമുക്കും കിട്ടി. അത് രാമായണത്തിലില്ല, പിന്നെ നമ്മളുണ്ടാക്കിയ രാമായണമാണ്. ഇങ്ങനെ എത്രയോ ഭാവനകൾ അതിൽ കൂട്ടിച്ചേർത്തിരിക്കും. അന്നത്തെ മനുഷ്യരുടെ ഭാവന. അപ്പൊ ഇങ്ങനെയുള്ള ചില ചരിത്ര ഭൂമിശാസ്ത്രം, ചരിത്രം ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഭാവനാത്മകമായി കാവ്യങ്ങളെ സൃഷ്ടിച്ചാണ് പഴയ കാലത്തുള്ളത്. ഇന്നും കവികൾ അങ്ങനെ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? നമ്മൾ പറയുന്നതുമായിട്ട് എന്താ ബന്ധം? ഇപ്പൊ രാമായണത്തിൽ എന്തിനാ പോയത്? അങ്ങനെ ഭാവന, അതെല്ലാം ഭാവന. ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത് ചിന്തിക്കുന്നത് അറിവും അറിവില്ലായ്മയും ഇവിടെ ഒരുമിച്ചിരിക്കുമെന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രതയിൽ അറിവും അറിവില്ലായ്മയും ഒരുമിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ അല്പം അറിയുന്നു, അച്ഛൻ ഒരുപാട് അറിവില്ലായ്മ നമ്മുടെ ഉള്ളിലുണ്ട്. വേണമെങ്കിൽ പറയാം ഓരോ ചെറിയ അറിവും ഒരുപാട് അറിവില്ലായ്മ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും അറിഞ്ഞാൽ അവിടെ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം എന്തുകൊണ്ട് ചോദിക്കുന്നു? നമുക്ക് അറിവില്ലാത്തതുകൊണ്ട്. അപ്പൊ അറിവ് തന്നെയാണ് എന്തുണ്ടാക്കിയത്? അറിവില്ലായ്മ. ഇപ്പം ഭൂതം, വർത്തമാനം, ഈ കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ കാര്യങ്ങളെയൊന്നും കുറിച്ചും ബ്രഹ്മജ്ഞാനികൾക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, പഴയ കാലത്തെ ബ്രഹ്മജ്ഞാനികൾ എഴുതി വെച്ചിരുന്ന 2021 കൊറോണ തുടങ്ങും, 2020 വരെ എല്ലാവരും സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ സാനിറ്റൈസർ, മാസ്ക് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ കണ്ടന, ക്വാറന്റൈൻ. ഇവിടെ മലയാളികളെന്ന സാനിറ്റൈസർ, മാസ്ക്, ക്വാറന്റൈൻ, ഈ മൂന്ന് വാക്കും കേൾക്കുന്നു കൊറോണ വന്നതിന് ശേഷം. നീ ആർക്കെങ്കിലും അറിയായിരുന്നു? നിങ്ങൾക്കറിയായിരുന്നു? എന്തോ പിന്നെ സാനിറ്റൈസർ അറിയാത്ത എവിടെ? അവിടെ ഉണ്ടായിരിക്കുന്ന എന്തായിരിക്കും? ഞാൻ പറഞ്ഞ ഡെറ്റാള് കാണും. എന്നാൽ സാനിറ്റൈസർ എന്നാലും പറയത്തില്ല, ഡെറ്റാളെന്ന് പറയത്തില്ല. അതെനിക്കും അറിയാമായിരുന്നു. ഡെറ്റാൾ അവിടെ ഉപയോഗിക്കും. പിന്നെയാണ് മനസ്സിലായത് സാനിറ്റൈസർ എന്നൊരു സാധനം ഉണ്ടെന്ന്. കാരണം അതാരും ഉപയോഗിക്കാറില്ലല്ലോ. ആരാ ഉപയോഗിക്കും? ഡെറ്റാൾ ഉപയോഗിക്കും. ആര്? അപ്പൊ രോഗിയെ നോക്കാൻ പോകുന്ന ആൾ MBBS ഒക്കെ പഠിച്ചിട്ടാണോ പോകുന്നത്? ഇംഗ്ലീഷൊന്നും ആൾക്കും അറിയത്തില്ലായിരുന്നു. മാസ്ക് എന്ന് കൊണ്ട് പറയത്തില്ല. പണ്ട് നമ്മൾ പറയുന്നത് മുഖംമൂടി എന്ന് പറയും. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ആരും ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോ എന്ത് പറയുന്നു, ജാഗ്രതയിൽ നമ്മൾക്ക് അറിവുണ്ടായിരിക്കുന്നു തന്നെ ഒരുപാട് അറിവില്ലായ്മയും, പിന്നെ നമുക്ക് അവിടെ പറയാമെന്നുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് അത്? ഓരോ വിഷയത്തെ സംബന്ധിച്ചും പറയുന്നു. ഇപ്പൊ ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞു, അപ്പോ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ അവിടെ ഇല്ല, ഇത് പറയാം, ഇത്രയും പറയാം. രജ്ജുവിലെ സർപ്പത്തെ കണ്ടു, രജ്ജുവിനെ ഞാൻ സർപ്പമായിട്ടുണ്ട്. അപ്പോ ഒരു ബ്രഹ്മം അതങ്ങ് മാറി, കയറിന് കയറായിക്കണ്ടു. കയറായി കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ കയറായി കണ്ട സമയത്ത് കയറിനെ കുറിച്ചുണ്ടായിരുന്ന അറിവില്ലായ്മ മാറി. അങ്ങനെ നമുക്ക് ഓരോ വിഷയങ്ങളെയും എടുത്ത് പ്രത്യേകം പ്രത്യേകം പറയേണ്ടി വരും. അറിവുള്ളിടത്ത് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയില്ല. ഈ വിഷയത്തെക്കുറിച്ച് എനിക്കറിവുണ്ടായപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാറി. അത് ആ ഒരു അംശത്തിൽ മാത്രം. അതേസമയം നമുക്ക് നിരവധി അറിവില്ലായ്മ അതേ വിഷയത്തെക്കുറിച്ച് വേറെ ഉണ്ടാവും. ഈ കയർ ഇവിടെ എങ്ങനെ വന്നു, ഇതാരുണ്ടാക്കിയ കയർ, ഇതിനെത്ര പഴക്കമുണ്ട്, ഇതിൻ്റെ ഉപയോഗം എന്താണ്, ഇതെന്തുകൊണ്ട് നിർമ്മിച്ചത്, നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷെ ഏത് വിഷയത്തിലാണോ, ഏത് സ്വഭാവത്തിലാണോ അറിവില്ലായ്മ നിന്നത്, അറിവില്ലായ്മ മാറിയിട്ട് എന്ത് വന്നു, അറിവ് വന്നെന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്നുവെച്ചാൽ ഈ ജാഗ്രത ആർക്കും തന്നെ അവകാശപ്പെടാൻ പറ്റില്ല. എന്താണ്? അറിവില്ലായ്മ പോയി, അറിവ് വന്നു. എന്നുവെച്ചാൽ എന്നിൽ താമസീ ശക്തിയില്ല, തയ്യസീ ശക്തിയുള്ളൂ എന്നാർക്കും പറയാൻ, ഈ ലോകത്ത് ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഈ ജാഗ്രതത്തിലാണെങ്കിൽ എന്ത് വരുന്നു, തൈജസി താമസി ശക്തി ഇങ്ങനെ മാറി മാറി മാറി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇനി മായാദർശനത്തിൽ ആദ്യം എന്താ പറഞ്ഞത്, വിദ്യ അവിദ്യ പര അപര തമ പ്രധാന പ്രകൃതി, ഇതെല്ലാം മായയുടെ പേരുകളാണ്. മനസ്സിലായോ? മായ അവിടെ ഇങ്ങനെയെല്ലാം പറഞ്ഞു, മായ ഈ രീതിയിലെല്ലാം പറയാന്ന് പറഞ്ഞു, അത് മറ്റൊരു പേരുവാണ്. മായ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുക. അപ്പൊ അവിടെ വിദ്യ അവിദ്യ അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ് വിദ്യ എന്ന് പറഞ്ഞു? അവിടെ വിദ്യ എന്ന് പറഞ്ഞു മായാദർശനത്തിൽ പോയ അവിടെ പറഞ്ഞു, അവിടെ രജ്ജു സർപ്പയോര് അയഥാർത്ഥ ദുഃഖം എന്നുവെച്ചാൽ രജ്ജുവിനെ സർപ്പമായി കാണും. രജ്ജുവിനെ സർപ്പമായി കാണുന്ന സമയത്ത് അയക്കെ എന്തുണ്ട്, രജ്ജുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവില്ല. എന്നാ രജ്ജുവിനെ സർപ്പമെന്ന് അറിയുന്നുണ്ട്. അവിടെ എന്തുണ്ട്? അറിവുണ്ട്, അറിവില്ലായ്മയുണ്ട്. ഇവിടെ പറയുന്ന എന്താണ്? തേജസ്വി താമസിന്ന് പറയുന്ന ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് സഹവസിക്കില്ല, ഒരുമിച്ചിരിക്കില്ല എന്നാണ്. അപ്പൊ അവിടെ പറഞ്ഞതുപോലെയാണോ, അവിദ്യ പോലെയാണോ ഇത്? അവിദ്യ പോലെയല്ല വിശദീകരിക്കുന്നു. ഇത് ഈ ഇവിടെ ഈ പറഞ്ഞ എന്താണ്, ഇതിന് മുമ്പ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വച്ചുകൊണ്ട് പറയണം. വാസനാമയമായി മുമ്പിരുന്ന് താമസീ ശക്തിയും, പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിവിടെ അടുത്ത് പറയും, യഥാത്മവിദ്യാസങ്കോചസ്തദാവിദ്യാഭയങ്കര നാമരൂപാത്മനാത്യർത്ഥം വിഭാതി പിശാചവത്. വിദ്യാവിദ്യയെ കുറിച്ച് പറയും. ആത്മവിദ്യ സങ്കോചിക്കുന്നു. അപ്പോ ഇതെല്ലാം ഇങ്ങനെ അവിദ്യ ഇങ്ങനെ പ്രകടമായിരിക്കും ആത്മവിദ്യയില്ല. ആത്മവിദ്യ സങ്കോചിച്ചിരിക്കുന്നു, അവിദ്യ പ്രകടമായിരിക്കുന്നു. എന്ന് പറയുന്നിടത്തും ആത്മവിദ്യ ചുരുങ്ങിയിരിക്കുകയാണ്, അവിദ്യ വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടും പൂർണ്ണമായും നമുക്ക് വേണമെങ്കിൽ ആത്മാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം, ആത്മാവിനെ സംബന്ധിച്ചുള്ള വിദ്യ പോയി, വിദ്യ വന്നു, ആ വിദ്യ നശിച്ചു, ആത്മാവിനെ ഞാൻ. പക്ഷെ അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ച എല്ലാ അറിവില്ലായ്മയും മാറിയോ? അതാണ് പ്രശ്നം. അപ്പൊ ഈ പറയുന്ന തേജസ് തമസം നമ്മുടെ പറയുന്നത് ഈ പറയുന്ന ഒരു സ്ഥലത്തെ യോജിക്കത്തുള്ളൂ. ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട്, താമസിയും സൃഷ്ടിക്ക് ശേഷം തേജസ്സും, രണ്ട് ശക്തികളാണ് നമ്മൾ പറഞ്ഞത്. വ്യാഖ്യാനം എഴുതുന്നവരെല്ലാം ഇവിടെ അവരുടെ ശക്തി, വിക്ഷേപ ശക്തി, വിദ്യ, അവിദ്യ ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മുമ്പ് പറഞ്ഞതുമായിട്ടുള്ള ബന്ധം മനസ്സിലായിട്ടുണ്ട്. എന്തായി പറയും? ബന്ധം മനസ്സിലാക്കുന്നത് അവർ ചിന്തിക്കുകയും നമ്മുടെ അനുഭവത്തെ നിന്ന് ചിന്തിക്കുകയും വേണം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സഹവാസം ഇല്ലാതിരിക്കുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? വെള്ളം വിളിച്ചതും പോലെ പ്രളയം, സൃഷ്ടി പോലുള്ള കാര്യങ്ങൾ നമുക്കിങ്ങനെ ഈ ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇതൊക്കെ അവസാനം ഒരു പ്രളയത്തിൽ പോകും എന്ന് നമുക്കറിയാൻ വഴിയൊന്നുമില്ല. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിന് പ്രളയമൊന്നും സംഭവിച്ചില്ലെങ്കിലും നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് പറയും. അത് പറയണമെങ്കിൽ സുഷുപ്തിയും സ്വപ്നവും ജാഗ്രത, സ്വപ്ന ജാഗ്രതകളിൽ ഈ തേജസ്സി ശക്തിയാണ് പ്രവർത്തിക്കുന്നത്, സുഷുപ്തിയിലോ താമസീ ശക്തി. ഇങ്ങനെ മനസ്സിലാവും. അതല്ല ഇത് വേറെ പ്രളയത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കെങ്ങനെ മനസ്സിലാവും? ഒന്ന് പ്രളയം എന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞു പോയ കാര്യം, അപ്പൊ നമ്മളിത് അറിയേണ്ടിയിരുന്നു. ഇനി ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം എപ്പോഴോ ഏതോ ഒരു കാലത്ത്, അപ്പോഴും നമ്മളറിയാൻ പോകുന്നില്ല. പിന്നെ ഇത് ഇങ്ങനെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നോണ്ട് നമ്മൾ അനുമാനിച്ചൊക്കെ അറിയുന്നതാണ്, അല്ലെങ്കിൽ ശബ്ദപ്രമാണം കൊണ്ടറിയണം. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, അപ്പോൾ ഇതൊക്കെ ഇവരെല്ലാം അറിഞ്ഞിട്ട് പറഞ്ഞാണ്, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസമാണ്. മുമ്പ് പ്രളയം ഉണ്ടായിരുന്നു, ഭാവിയിലും പ്രളയം ഉണ്ടാകുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അനുഭവത്തിലുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സുഷുപ്തിയും ജാഗ്രത സ്വപ്നം. ഇങ്ങനെ അല്ലാതെ ഇത് ഒരുമിച്ചിരിക്കുകയില്ല ഒരു കാലത്ത് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് വേറെ ഒരു ഉദാഹരണം കിട്ടാൻ പ്രയാസം. ബ്രഹ്മജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോജിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ മുൻ വന്ന ഭാഗങ്ങളോട് ബന്ധപ്പെടുത്തി വേണം അത് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് ചുരുക്കം. ശക്തിസ്തു ദ്വിധാത്മേയ തേജസ്സി താമസീതി ച സഹവാസോ അനയോർ നാസ്തി തേജസ്തിമിരയോരിവ.